ഉണ്ട്. അജ്ഞാന സംശയ വിവരീയം. അതിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം പറഞ്ഞു? ഇപ്പൊ തെളിഞ്ഞു സംശയം. എന്താണ് സംശയം? സംശയത്തിന്റെ അടയാളം എന്താണ്? ചോദ്യം. സംശയം എന്ന് പറയുന്നത് പൊതുവായി സാങ്കേതികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഉഭയകോടിജ്ഞാണ്. സ്ഥാനുള്ള പുരുഷോ ഇങ്ങനെ വരുന്ന രണ്ട് കോടികളുള്ള ഞാൻ രണ്ട് അറ്റ് അങ്ങനെ ഇതാണോ അതോ മറ്റൊന്നാണോ, അതാണോ അതോ ഇതാണോ, ഇങ്ങനെയുള്ള അറിവിന് വിപരീതമായ രണ്ട് കോടികളാണ് ധ്രുവം കാണും. അപ്പൊ അതൊരു ചോദ്യമാണ്. വികല്പമൊന്നും പറയാം. വികല്പം എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ തർക്കം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭാഗം. പിന്നെ വരുന്നതാണ് വിപര്യം. വിപര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വിപര്യം? വിദ്യാജ്ഞാനം. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്നിനും കൂടെ ചേർത്ത് അജ്ഞാനം, സംശയം, വിപരീയം. അത് സംശയവും വിപരീയവും രണ്ട് ജ്ഞാനമാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഇല്ലാതിരിക്കുകയാണ്. ജ്ഞാനമല്ല, മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. വിജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലാതിരിക്കുക, അതൊരു ജ്ഞാനമല്ല. സംശയം വിപരീയമാണെങ്കിൽ അതൊരു അറിവാണ്. സംശയം ഇരുതലമൂരി എന്ന് പറയുന്നത് വിപരീയം എന്ന് വെച്ചാൽ ഭ്രാന്തി. ഇതിന് ഈ മൂന്നിനൂടെ ചേർത്ത് പറയുന്ന പേരാണ്. കുമാരിലെ പട്ടം പറഞ്ഞ പേരെന്താണ്? നണവാണ്, അപ്രാണാണ്. ശങ്കരാചാര്യ ഇതിന് പറയുന്നത് എന്താണ്? ഗീതാഭാഷ്യത്തിൽ ഇതിന് പറയുന്ന പേര് അവിദ്യ. ഈ മൂന്നിനൂടെ ചേർത്താണ് ഗീതാഭാഷ്യത്തിൽ 13-ാം അധ്യായം 1-2 ശ്ലോകങ്ങളുടെ ഭാഷയത്തിൽ പറയും. ബൃഹദാരണ്യ വംശത്തിലും പറയും 3-ാം ഭാഗത്ത്. അവിടെ ഇതിന് മൂന്നിനൂടെ ചേർത്ത് പറയുന്ന പേര് അജ്ഞാനം. മൂന്നിനൂടെ ചേർത്താ പറയും അജ്ഞാനം. ഈ ശബ്ദങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും പല പല അർത്ഥത്തിൽ പ്രയോഗിക്കും. അപ്പോ ഇതാണ് ഇതിന്റെ അർത്ഥം എന്നു കയറി നമുക്ക് എല്ലായിടത്തും തീർത്തും പറയാൻ പറ്റില്ല. സന്ദർഭം അനുസരിച്ചാണ് അജ്ഞാനം, സംശയം, വേറി. മൂന്നിനും കൂടെ ചേർന്ന് ശങ്കരാചാര്യ പറഞ്ഞ പേരാണ് അജ്ഞാനം. അതിൽ അജ്ഞാനത്തിന് പറഞ്ഞ് ജ്ഞാനാഭാവം എന്ന് പറഞ്ഞു. അപ്പൊ അജ്ഞാനം എന്ന് പറഞ്ഞാൽ മൂന്നിനും പറയാം. ജ്ഞാനാഭാവത്തെ പറയാം, സംശയത്തെ പറയാം, വിപരീത ജ്ഞാനത്തെ പറയാം. അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ മൂന്നിനെയും പറയാം. അതുകൊണ്ട് കേവലം വാക്ക് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അർത്ഥങ്ങളൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അത് എവിടെ ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്നൊക്കെ നോക്കി കൃത്യമായ അർത്ഥമൊക്കെ പറയാൻ പറ്റും. ഇത് പൊതുവായി ചില അർത്ഥങ്ങളൊക്കെ പറയും, അജ്ഞാനമെന്നും അവിദ്യയെന്നും പൊതുവായി ചില അർത്ഥങ്ങൾ പറയും, അത് കുഴപ്പമില്ല. പക്ഷേ ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അത് ആ സന്ദർഭം അനുസരിച്ച് തന്നെ മനസ്സിലാക്കും, അർത്ഥം മാറുന്നത്. വിപരീതം എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയാണ്. അപ്പൊ തത്വജിജ്ഞാസുവിന് ഭ്രാന്തി ഉണ്ടാകും എന്നാണ്. ഇവിടെ തത്വജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അദ്വൈത തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവനും അവനറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഭ്രാന്തി ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? അദ്വൈത തത്വത്തെ അറിയാൻ ശ്രമിക്കുന്നു, അത് ഉണ്ടാകുന്ന ഭ്രാന്തി എന്താണ്? നൂറുകണക്കിന് ഭ്രാന്തിയുണ്ട് അദ്വൈതികളിലൊന്നും. അവകാശവാദം ഉന്നയിക്കുന്നവർക്കല്ല നൂറ് നൂറ് നൂറ് നൂറ് ഭ്രാന്തി ഉണ്ടാവും. അദ്വൈത തത്വത്തിൽ പറയണം, ഒരാൾ മനസ്സിലാക്കുക ഈശ്വരൻ വേറെയാണ് ജീവൻ വേറെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തി. അദ്വൈത തത്വത്തെയാണ് അയാൾ അറിയാൻ ശ്രമിക്കുന്നത്, പക്ഷെ അയാൾക്ക് ഉണ്ടാകുന്ന അറിവ് ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ വേറെയാണ് ജീവൻ വേറെ. അപ്പൊ നമ്മളീ പറഞ്ഞ ഋഷിമാര്, അത് ഈ ഋഷിമാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. അവര് അദ്വൈത തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നതും ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ജൈമിനിയും കപിലനും അണാദനും എല്ലാം ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ അവരൊന്നും അദ്വൈത തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരല്ല. അവരവിടെ എത്തിയിട്ടില്ല. ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിച്ചവര് ആത്മതത്വത്തെ അറിഞ്ഞവരാണ് അവരെല്ലാം. പക്ഷെ അവരെന്താ പറയുന്നത്? ജീവൻ വേറെ ഈശ്വരൻ വേറെ. അപ്പോ ആത്മതത്വത്തെ സംബന്ധിച്ച് അത് ഭ്രാന്തിയാണ്, അങ്ങനെ അറിഞ്ഞു. അദ്വൈതത്തിൽ ഈശ്വരൻ ജീവൻ ഒന്ന് തന്നെ, ഒരു വ്യത്യാസം എന്നറിയും. പിന്നെ ആത്മതത്വ, ഈ കപിലനെ പോലെയുള്ളവർക്ക് ആത്മതത്വ ജിജ്ഞാസുക്കളാണോ? ആണോ അവര് ജിജ്ഞാസുക്കളല്ല, കാരണം അവര് ആത്മതത്വത്തെ അറിഞ്ഞവരാണ്. അപ്പൊ അവർക്ക് ഭ്രാന്തിയുണ്ടോ? അവർക്ക് ഭ്രാന്തിയുണ്ട്, കാരണം ഒരറിവ് എന്താണ് നിശ്ചയ രൂപത്തിൽ അറിഞ്ഞു എന്ന് വിചാരിച്ച് ഭ്രാന്തിയാകാം. നിശ്ചയമാണെങ്കിലും ഭ്രാന്തിയാകാം. ഒരു മരീചിയെ കണ്ടിട്ട് ജലമെന്ന് ഉറപ്പിക്കുകയാണ്, അത് ഭ്രാന്തിയാണ്. നമുക്ക് നല്ല ഉറച്ച അറിവുണ്ടെന്ന് പറയണ്ടേ, അറിവിൽ നല്ല ഉറപ്പ് വേണം. ഉറപ്പ് എന്ന് പറയുന്നത് ഭ്രാന്തിയാണ്. ഇപ്പൊ ഉറപ്പെന്ന് പറയുന്ന വലിയ കാര്യമൊന്നും, ഒരു മരീചിയെ കണ്ടിട്ട് ഒരാളിത് ജലം തന്നെ എന്നൊക്കെ തീരുമാനിച്ച ഉറപ്പാണ്. അപ്പോ സാറിന് പറയാറുണ്ട് ആത്മതത്വത്തെ കുറിച്ച് നല്ല ഉറപ്പ് വേണം, ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ഉറപ്പ് ഭ്രാന്തിയാണെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പൊ ഈ പറയുന്ന ഋഷിമാരെല്ലാം ആത്മതത്വത്തിൽ ഉറപ്പുള്ളവരായി നിശ്ചയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്വൈത എന്ന് പറയുന്നതാണ് പരമാർത്ഥം. അദ്വൈതം പരമാർത്ഥമൊക്കെ എന്നാണ്, അദ്വൈതമാണ് പരമാർത്ഥം. അപ്പൊ ബാക്കി ഋഷിമാരുടെ നിശ്ചയം എല്ലാം ഭ്രാന്തിയാണ്. കപിലൻ പറഞ്ഞു അനേക ആത്മാക്കളുണ്ടെന്ന് പറഞ്ഞു, ഭ്രാന്തിയാണ്, നിശ്ചയമാണ്. കപിലനൊരു സംശയം, കപിലൻ ആത്മതത്വത്തെ അറിഞ്ഞ ആളാണ്, പക്ഷെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? കപിലന്റെ ആത്മതത്വ നിശ്ചയം എന്ന് പറയുന്നത് എന്താണ്? ഭ്രാന്തി. എന്തുകൊണ്ട് അനേക ആത്മാവുണ്ടെന്ന് പറയുന്നു? സാംഖ്യശാസ്ത്രത്തെ പറഞ്ഞ കപിലന്റെ കാര്യമേ പറയുന്നു കേട്ടോ. ഭാഗവതത്തിലും മറ്റും അദ്വൈതിയായ കപിലനെ കുറിച്ച് പറയും, അതല്ല തെറ്റിദ്ധരിക്കുക. കാരണം ഈ കപിലൻ എന്നൊക്കെ പറയുന്ന പല പുരാണങ്ങളിലും പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരാളല്ല പല രൂപത്തിൽ. ചില അദ്വൈതികളും കാണും, പക്ഷെ സാംഖ്യശാസ്ത്രം നിർമ്മിച്ച കപിലൻ ദ്വൈതിയാണ്, ഒരുപാട് ആത്മാവുണ്ടെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് കപിലന് എന്താണ് ആത്മ നിശ്ചയമുണ്ട്, പക്ഷെ അത് ഭ്രാന്തിയാണ്. ഇനി ഒരാൾക്ക് ആത്മാവിനെ കുറിച്ച് നിശ്ചയമുണ്ട്, ഭ്രാന്തിയാണെന്ന് പറഞ്ഞു, കപിലന്റെ കാര്യം തന്നെ എടുക്കും എന്ന് വിചാരിച്ച് ആത്മാവിനെ കുറിച്ചുള്ള കപിലന്റെ എല്ലാ അറിവും ഭ്രാന്തിയാണോ എന്ന് ചോദിച്ചാലല്ല. എന്തുകൊണ്ട്? കപിലൻ പറയുന്നു ആത്മാവ് നിർഗുണമാണ്, അത് ഭ്രാന്തിയല്ല. അപ്പം ഭ്രാന്തി ഒരു ഭാഗത്തുണ്ടെങ്കിലും വേറൊരു ഭാഗത്ത് ഭ്രാന്തിയില്ല. കപിലൻ പറയുന്നു ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്, ഭ്രാന്തിയല്ല. കാരണം അതൊക്കെ അദ്വൈതി സമ്മതമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരാൾക്ക് ഭ്രാന്തി ഉണ്ടെന്ന് വിചാരിച്ചാൽ മുഴു ഭ്രാന്തനാക്കരുത്. എല്ലാവർക്കും കുറേശ്ശെ ഭ്രാന്തമാണ്. എന്ന് വിചാരിച്ചു ഒരാളെ മുഴു ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ ചിലർക്ക് അല്പം ഭ്രാന്തി കാണും, ഭ്രാന്തി ഉള്ളവനെയാണ് ഭ്രാന്തൻ എന്ന് പറയുന്നത്. അപ്പൊ കവിലൊരു മുഴു ഭ്രാന്തനല്ല. എന്തുകൊണ്ട്? ചെറിയ ഭ്രാന്തിയുണ്ട് ചില സ്ഥലങ്ങൾ. ആത്മാവ് പലതെന്ന് വിചാരിച്ചത് തന്നെ ഒരു ഭ്രാന്തിയാണ്. പക്ഷെ ആത്മാവ് നിർഗുണമാണ്, ജ്ഞാനസ്വരൂപമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഭ്രാന്തിയില്ല. ഒരാളെയും പൂർണ്ണമായിട്ടും ഭ്രാന്തനെന്ന് എഴുതി തള്ളിയാൻ പറ്റില്ല. ഇപ്പോ ഗോതമൻ, കണാദൻ ഇവർക്കും ഭ്രാന്തി പറ്റിയിട്ടുണ്ട്. അവരെന്താ പറഞ്ഞ? ആത്മാവ് ദ്രവ്യമാണ്, ഏതുപോലെ പൃഥ്വി, ഭൂമി, ജലം, വായു, ആകാശം, ഇതുപോലെ ഒരു ദ്രവ്യമാണെന്ന് പറഞ്ഞു. അത് ഭ്രാന്തിയാണ്. ഞാനോ ആത്മാവിന്റെ ഗുണമെന്ന് പറഞ്ഞു ഭ്രാന്തിയാണ്. ആത്മാവിൽ കർത്തൃത്വം എന്ന് പറയുന്ന ഗുണമുണ്ടെന്ന് പറഞ്ഞു ഭ്രാന്തിയാണ്. ഇങ്ങനെ ഒരുപാട് ഭ്രാന്തി അവർക്കുണ്ട്. എന്നാൽ അവർക്ക് ശരിയായ അറിവുണ്ട്, മുഴുഭ്രാന്തന്മാരല്ല. ശരിയായ അറിവ് എന്താണോ? കവിലന്റെയും കണാദന്റെയും ഒക്കെ ശരിയായ അറിവ്, അദ്വൈതിക്ക് ചേരുന്നതേ ശരിയെന്ന് പറയത്തുള്ളൂ. അദ്വൈതിക്ക് പിടിക്കണം, ബോധിക്കണം. അവർ പറഞ്ഞ ശരിയായ അറിവ് എന്താണ്? ജ്ഞാനം കൊണ്ട് മോക്ഷം. കപിലനും അത് പറയുന്നുണ്ട്, കണാദം പറയുന്നുണ്ട്, ഗൗതമം പറയുന്നുണ്ട്, ജ്ഞാനം കൊണ്ട് മോക്ഷം. അപ്പൊ അവർക്ക് ശരിയായ അറിവുണ്ട്, ഭ്രാന്തന്മാരല്ല. അങ്ങനെ നമ്മളൊരാള് ആരെയും അങ്ങനെ ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെ അവിടെ നിന്ന് കണ്ടുവരും, കുറച്ച് അറിവും കാണും, കുറച്ച് അറിവ് കേടും കാണും. വിപരീതം ഞാൻ ഇനി ജൈമിനി. ജൈമിനി എന്ന് വെച്ചാൽ ജൈമിനിക്കുമുണ്ട് ഭ്രാന്തി. ജൈമിനി എന്താ പറയുന്നത്? ആത്മാവ് കർത്താവാണ്, ആത്മാവ് ഭോക്താവാണ്. എന്ന് വെച്ചാൽ ആത്മാവ് പ്രവൃത്തി ചെയ്യുന്നവനാണ്, ആത്മാവ് ഫലം അനുഭവിക്കുന്നവനാണ്. ഭ്രാന്തിയാണ്, ആത്മാവിന്റെ ശരിയായ ജ്ഞാനം വിപരീത ജ്ഞാനമാണ്. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് ശരിയായ ജ്ഞാനമുണ്ട് ജൈമിനിക്ക്. അതെന്താണ്? ആത്മാവ് നിത്യനാണ്, ആത്മാവ് നിത്യമാണ്, ശരിയായ ജ്ഞാനമാണ്. ഇങ്ങനെ മറ്റുള്ളവർക്കെല്ലാം ഭ്രാന്തിയുണ്ട്. ഇനി ശങ്കരാചാര്യനെ എടുക്കുക, ശങ്കരാചാര്യർക്ക് ഭ്രാന്തിയുണ്ടോ? നിത്യനാണെന്നുള്ള അഭിപ്രായമുണ്ട്, കർത്താവാണ്, ഭോക്താവെന്നുള്ള അഭിപ്രായമില്ല, ദ്രവ്യമാണെന്നുള്ള അഭിപ്രായമില്ല, ആത്മാവ് അനേകമാണെന്നുള്ള അഭിപ്രായമില്ല. ശങ്കരാചാര്യര് ആത്മാവിനെ എങ്ങനെ മനസ്സിലാക്കിയോ അവിടെ ഒരിടത്തും തന്നെ ഒരു ഭ്രാന്തിയില്ല. അതാണ് അദ്വൈതം. അങ്ങനെയുള്ള അദ്വൈതമായ ആത്മാവിനെയാണ് ഗുരു പറയുന്നത്. അപ്പൊ ഗുരുവിന് ഭ്രാന്തി ഉണ്ടോ? ഇല്ല. അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞു കേട്ടതിന് നിങ്ങൾക്ക് ഭ്രാന്തി ഉണ്ടോ? ഞാൻ ആ ഭ്രാന്തിന്റെ കാര്യമല്ല ചോദിക്കുന്നത്, ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന ഭ്രാന്തിന്റെ കാര്യമാണ്. തെറ്റിദ്ധരിക്കരുത്, ചോദ്യം തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞത് എല്ലാം എങ്ങനെയാണ് മനസ്സിലാക്കുകയാണെങ്കിൽ ഭ്രാന്തി അദ്വൈതയ്ക്ക് ഭ്രാന്തി വരുത്ത. ഈശ്വരനും ജീവനും ഒന്നാണെന്ന് അറിയുന്നു, ഭ്രാന്തി. അദ്വൈതയ്ക്ക് ഭ്രാന്തി. കേട്ട് അതൊരു നിസ്സാര ചോദ്യമല്ല. കേട്ടിട്ടെന്താ കാര്യം? എന്താണ് കാര്യം? കേട്ടിട്ടെന്താ കാര്യം? കേട്ടിട്ടെന്താ കാര്യം? അദ്വൈതികൾ എന്ത് പറയുന്നു? കേട്ടിട്ടെന്താ കാര്യം? കേട്ടിട്ടെന്താ കാര്യം? ഓ, നിങ്ങളും ഭ്രാന്തന്മാരാകുന്നു. കേട്ടിട്ടെന്താ കാര്യം? എന്താണ് ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്? എന്താണ്? കേട്ടിട്ടാണ് ഇത് അറിയേണ്ടത്, വേറെ വഴിയൊന്നുമില്ല. അദ്വൈതം എന്ന് പറയുന്നത് കേട്ടറിയേണ്ട കാര്യമാണ്. മനസ്സിലായോ? അദ്വൈതം എന്ന് പറയുന്നത് കേട്ട് അറിയേണ്ട കാര്യമാണ്. അതിനാണ് ശ്രവണം എന്ന് പറയുന്നത്. കേട്ടേ അറിയാൻ പറ്റൂ, അല്ല വേറെ ഒരു വഴിയില്ല. ശ്രോതവ്യ ശ്രുതിവാക്യഭ്യ വേദത്തിനും മറ്റും പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, കേട്ടറിയുക. അപ്പോ കേട്ടിട്ട് കാര്യമില്ലാന്ന് പറയുന്നത് എന്താണ്? അത് അദ്വൈതത്തിലെ ഭ്രാന്തിയാണ്. അദ്വൈതത്തെ ആൾക്കാർ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് എന്താണ് മനുഷ്യന്റെ തല കേടാക്കുമ്പോഴാണ് കേട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുന്നു. കേട്ടാണത് അറിയേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ വേറെ എങ്ങനെ അറിയേണ്ടതെന്ന് വരുന്നതാണ് ഭ്രാന്തി. വേറെ ഒരു രീതിയിലും അറിയാൻ പറ്റില്ല, കേട്ടേ അറിയാൻ പറ്റില്ല. മറ്റേത് നമ്മുടെ ഭ്രാന്തിയാണ്. അദ്വൈതത്തെ സംബന്ധിച്ച് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ആ കേൾവി ശരിയല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭ്രാന്തി ഉണ്ടാവും. അതും കൊണ്ട് കണക്കും ജീവിതകാലം മുഴുവൻ ഈ ഭ്രാന്തികളുമായിട്ട് ജീവിക്കും. അവസാനം എന്ത് പറ്റും? കുഴിപ്പോ. അതുവരെ ഭ്രാന്തിയും കൊണ്ട് ജീവിക്കും. അദ്വൈതം എന്ന് പറയുന്നത് കേട്ടറിയേണ്ട കാര്യമാണ്. അതാദ്യം മനസ്സിലാക്കും. എന്താ കേട്ടില്ല? ജനകീയമല്ലാത്തോണ്ട് അല്ല, ഗുരുവിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം. ഗുരുവിനെ ആശ്രയിക്കുന്നിടത്തൊന്നുകൂടെ അല്ല, അതിനൊന്നുമല്ല പ്രശ്നം. ഇതാണ് നമ്മള് അദ്വൈതം എന്ന് പറയുന്നതിന് കേട്ടറിയുക എന്നുള്ളതാണ്. കേട്ടറിയുന്നതാണ് അദ്വൈത ജ്ഞാനം. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. അതാണ് ഗുരു പറഞ്ഞത്, അറിവതിന് ഇങ്ങനെ ആർക്കും ബോധിടയണം. പറഞ്ഞുകൊടുത്ത് പറയുന്ന കേട്ട് അറിയണം. അറിവതിന് അറിയുന്നതിന് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടുണ്ടാകുന്ന അറിവാണ് ഇതിനെ സംബന്ധിച്ചുള്ള അറിവ്. അല്ല, വേറെ എന്തോ ഒരു അറിവ് ആകാശത്ത് നിന്ന് പൊട്ടി വീഴും, എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ ധരിച്ചിരിക്കുന്നില്ലേ, അതൊക്കെ ഭ്രാന്തി. ഇവിടെ പറയുന്നതിനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ അറിയുമ്പം അതിന് ദോഷങ്ങൾ വരും. അത് വരും കേട്ടറിയുമ്പോൾ. നമ്മൾ പറയുന്ന ജ്ഞാന സംശയം ഈ ദോഷങ്ങൾ മാറിയാൽ അതാണ് ശരിയായ ഈ അറിവ്. എങ്ങനെ ഉണ്ടാവും? കേട്ടാണ് ഉണ്ടാവുന്നത്. അതിനാണ് അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഭാവനയിൽ കൊണ്ട് കിടക്കുന്ന നമ്മുടെ എന്തെങ്കിലും കാര്യം നമ്മൾ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചു കിടക്കുന്നേക്ക് അകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ വിചാരിച്ചു കിടന്നിട്ടാണ് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകാത്തത്. ഇനി ചില പറയും ബോധം ഉറയ്ക്കണം. അല്ലേ, ബോധം ഉറയ്ക്കണം. എന്താ ഉറയ്ക്കുന്നത്? എന്താ ഈ ബോധം ഉറയ്ക്കാന്ന് പറഞ്ഞു പിടിച്ചുറപ്പിക്കുക. എന്താണ് ബോധം ഉറയ്ക്കുക എന്ന് പറഞ്ഞു? എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയവീര്യം ഇല്ലാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഉറക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥം മനസ്സിലാക്കാതെ ആൾക്കാരിങ്ങനെ പറയുകയും കേൾക്കി മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മറ്റുള്ളവരെ മുമ്പെച്ച് ഞാൻ ഉറച്ചവനാണെന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. മനസ്സിലായി? സൂര്യതുല്യം തെളിയുക ചിലരുടെ മാസ്റ്റർ പീസാണ്. ആൾക്കാർ കേൾക്കുമ്പോൾ മാവിളിച്ചു സൂര്യതുല്യം. എന്താ ഈ സൂര്യതുല്യം തെളിയുക എന്ന് പറഞ്ഞു? സൂര്യന്റെ പോലെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശം അടിച്ചു കയറും, ചത്തു. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത്. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അങ്ങോട്ട് അടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ പിന്നെ സൂര്യതുല്യം തെളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അജ്ഞാന സംശയ വിവര്യങ്ങളില്ലാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, സൂര്യതുല്യം തെളിക എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ആ അർത്ഥം മനസ്സിലാക്കാതെ എന്തോ തലയ്ക്കാത്ത ഒരു വലിയ വെളിച്ചം വരും എന്നും പറഞ്ഞ് അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന കിഴങ്ങന്മാരും ഒരുപാടുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കിറുക്കാണോ? മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും തലയ്ക്കകത്ത് വെളിച്ചം വരികയാണെങ്കിൽ അത് കൂടിയ വെളിച്ചം പ്രകാശം കൂടി കഴിഞ്ഞാൽ പിടിച്ച് ഷോപ്പടിക്കും. അങ്ങനെയൊന്നും ഒരു വെളിച്ചവും പ്രത്യേകിച്ച് വരാനൊന്നുമില്ല, അതൊക്കെ പരമാബദ്ധമാണ്. പക്ഷെ എന്താണ്, ഒരു പതിനായിരം ആദ്യത്തെ ഒന്നായി വരുന്നത് പോലെ വരുമ്പോഴെന്ന് വെച്ചാൽ അജ്ഞാന സംശയ വിരിയമില്ലാത്ത അറിവ്. അതുകൂടെ പറയുന്നത് അത് ഇതും കൂടെ ചേർത്ത് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ഉള്ളിലെന്തോ ടോർച്ചടിക്കുമെന്നും പറഞ്ഞ് ഒരു വെളിച്ചം വരും. ചിലർക്ക് ഇങ്ങനെ വെളിച്ചം വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വെളിച്ചം വന്ന പേ ഇളകും പോലെ വേണം. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോകും. ഈ പേ ഇളകിയവരെ കണ്ടിട്ടുണ്ടോ? പേപ്പട്ടി കടിച്ച് പേ ഇളകിയവരെന്ന് വെച്ചാൽ പേ കൂട്ടി ഇളകും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോകും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇളകും. അതുപോലെയാണ് ഈ വെളിച്ചമടി പരിപാടികളൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒരു വെളിച്ചം ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ വെളിച്ചം അങ്ങ് പോകും. അതൊക്കെ ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ്. ഇവിടെ പറയുന്ന അദ്വൈത ജ്ഞാനമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. സമാധി എന്ന് പറയുന്നത് എന്താണോ, ആരാണോ ആ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവൂ, വേറെ ആൾക്കൊന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാകാത്ത കാര്യം പറഞ്ഞിട്ട് എന്താണ് കഥ? ഒരാൾ പറയുകയാണ് ഞാൻ സമാധിയിലാണെന്ന്, അത് വേറെ ആർക്കും മനസ്സിലാകത്തില്ല, അയാൾക്ക് മാത്രമേ മനസ്സിലാവൂ. ഒരാൾ ഉറങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മൾ ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടും. എന്തുകൊണ്ട്? നമ്മൾ ഉറങ്ങാറുണ്ട്. അപ്പോൾ ഒരാളുടെ ഉറക്കം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റും. സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും? ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആകാശ കുസുമം മുയൽക്കമ്പ് വന്ധ്യാപുത്രൻ എന്നൊക്കെ പറയുമ്പോഴാണ്, ഒരു പിടിയും കിട്ടത്തില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, അത്ര തന്നെ. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ടെന്താണ്, ഒരാൾ സമാധി ഉണ്ടെങ്കിൽ ഉണ്ട്, നല്ല കാര്യം, സമാധി ഇരുന്നോട്ടെ, അത് വേറെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അല്ലേ പറയുന്നത് മനസ്സിലാകില്ല എന്ന്? വീണ്ടും അതിൽ ചോദ്യം ചോദിക്കുന്നതിന്റെ അർത്ഥമുണ്ടോ? അത് മനസ്സിലാകാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. കാരണം എന്തുകൊണ്ടത്? ആർക്കും സമാധിയില്ല, ഈ പറയുന്ന ആർക്കും തന്നെ സമാധിയില്ല. സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്, അത്രയേ ഉള്ളൂ. അത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യുന്നത്? മുയലിന് കൊമ്പ് വരുന്നു എന്ന് പറയുന്നവരെ സമാധിയും കാത്തിരിക്കുകയാണ്. ഏതുവരെ? ഇല്ല, കുഴിയിൽ പോകുന്നതുവരെ. വേറൊന്നും സംഭവിക്കത്തില്ല. ഇതുവരെ സംഭവിച്ചോ? അപ്പൊ പിന്നെ ഒരു പ്രതീക്ഷയും വേണം. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിക്കരുത്. പടപ്രതീതം ഉണ്ടാവും. ഇവിടെ പറയുന്ന അദ്വൈത ജ്ഞാനത്തെ സംബന്ധിച്ചാണ്, സമാധിയെ സംബന്ധിച്ചാണ്. ഇനി സമാധിക്ക് അദ്വൈതജ്ഞാനവും വേണ്ട, അതുകൂടെ മനസ്സിലാകും. യോഗികൾക്ക് യോഗികളാ പറയുന്ന സമാധി ഉണ്ടെന്ന്, അവർക്കൊന്നും അദ്വൈതജ്ഞാനമില്ല. യോഗികൾക്ക് സമാധിയുണ്ട്, അദ്വൈതജ്ഞാനമില്ല. അതുകൊണ്ടാണ് സമാധിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യം മനസ്സിലാകാത്തത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഗുരു പറയുന്നത്. എന്താണ്? അജ്ഞാന സംശയം വിവരിയും ഇല്ലാത്ത ബോധം, അറിവ്. അറിവ് എങ്ങനെയാ ഉണ്ടാകേണ്ടത്? കേട്ടാണ് അറിയേണ്ടത്. അതിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കേട്ട് മനസ്സിലാക്കുക, അല്ല വേറെ അതിന് കുറുക്ക് വഴികളൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ ഭ്രാന്തിയാണ്. അദ്വൈതം എന്ന് പറയുന്നത് അനുഭവം എന്താണ്? പാൽപായസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പാൽപായസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരാളല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. മനസ്സിലായി? എന്തുകൊണ്ട് പാൽപായസം എന്ന് പറയുന്നത്? ഞാൻ പറയാം, കേട്ടോണ്ടിരുന്ന വ്യാഖ്യാനിക്കില്ല. പാൽപായസം എന്ന് പറയുന്നത് എന്താണ്? പാൽപായസം എന്ന് പറയുന്നത് നമ്മൾ കുടിച്ചറിയുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? പാൽപായസം എന്ന് പറയുന്നത് കുടിച്ച് തിന്നൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും, കൈ കെട്ടിയാൽ മതി. അദ്വൈതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അദ്വൈതം എങ്ങനെയാ? കേട്ടറിയുന്ന കാര്യമാണ്. അദ്വൈതം എന്ന് പറയുന്നത് കേട്ട് അറിയുന്ന കാര്യമാണ്. അത് ആരാണോ കേൾക്കുന്നത് അവർക്കറിയാൻ പറ്റും. ആര് കേട്ടാലും അവന്റെ ബുദ്ധി നേരെയാണെങ്കിൽ അവനെ അറിയാൻ പറ്റും, ബുദ്ധിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബുദ്ധിയുടെ കുഴപ്പമാണ് ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യം. ഈ മൂന്ന് കാര്യങ്ങളും പരിഹരിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റും. അല്ല, അത് നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? പാൽപായസം കുടിക്കുന്ന പോലെ ഇങ്ങനെ കുടിച്ച് രസിക്കുന്ന കാര്യമാണെന്ന് ധരിച്ചിരിക്കുന്നിടത്താണ് ഈ പ്രശ്നം, ചോദ്യം വരുന്നത്, സംശയം വരുന്നത്. അതുപോലെയുള്ള കാര്യമല്ല. മനസ്സിലായോ? തെറ്റിദ്ധാരണ മാറ്റിയെടുക്കും. പാൽപായസം കുടിക്കുന്ന പോലെ ഇങ്ങനെ രസിക്കുന്ന ഒരു സാധനമാണ് അദ്വൈത ജ്ഞാനമെന്ന് ധരിച്ചിരിക്കുന്നിടത്താണ് നമ്മുടെ ഭ്രാന്തി. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അങ്ങനെയല്ല, ഇത് അദ്വൈതം എന്ന് പറയുന്നത് അറിയേണ്ട കാര്യമാണ്. അല്ല, പാൽപായസം പോലെ അനുഭവിക്കേണ്ട കാര്യമല്ല. അങ്ങനെയാണെന്ന് ആരോ അതെ പറഞ്ഞ് ധരിപ്പിച്ചാണ് കുഴപ്പം വന്നത്. അവിടെയാണ് കുഴപ്പം. അപ്പൊ അങ്ങനെ പാൽപായസം പോലെ അനുഭവിക്കാനുള്ളതൊന്നും ഇവിടെ ഇല്ല. അത് എന്താണ്? കേവലം അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ അതിലെല്ലാം തീരും. ആദ്യം നമ്മുടെ തലയിൽ എന്തൊക്കെയാണോ കയറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ എടുത്ത് കളയും. കളഞ്ഞുകഴിഞ്ഞാല് ശരിയായ സാധനം അവിടെ കയറ്റി വെക്കാനുള്ള സ്ഥലം കാണും. ഇപ്പൊ സ്ഥലമില്ല, സ്ഥലം ആദ്യം കാര്യമാണ്. ഒന്ന് ഇത് കേട്ടറിയേണ്ട കാര്യമാണ്, ഇത് പാൽപ്പായസം പോലെ അനുഭവിക്കേണ്ട കാര്യമില്ല. അറിയുമ്പോൾ അറിവിൽ ദോഷങ്ങളില്ലാതിരിക്കണം, ഇത്രയും ആണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത് അനുഭവിക്കാനുള്ള എന്തോ ആണെന്ന് ധരിച്ചിരിക്കുകയാണെങ്കിൽ അത് മുയലിന് കൊമ്പ് വരുന്നത് കാണാം, പ്രതീക്ഷിച്ചിരിക്കുമ്പോലേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് അർത്ഥമൊന്നും നമ്മള് ഭാവിക്കുന്ന തരത്തിൽ സങ്കല്പിക്കുന്ന തരത്തിലൊന്നും അനുഭവിക്കാനൊന്നും ഇല്ല. ആദ്യം മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ ആനന്ദം അസ്ഥി അത് ഭാതി അത് ഒന്ന് തന്നെ. ഇവിടെ ആനന്ദമൊന്നും അറിവൊന്നും അസ്തിത്വം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. പക്ഷെ പാൽപ്പായസത്തിന്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അതുപോലെ അല്ല ഇത്. അതുകൊണ്ട് ഈ ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാം ഭ്രാന്തികളാണ്, അതൊക്കെ അങ്ങ് കളയണം. കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? കേട്ടറിയണം. കേട്ടറിയുന്നതാണ് അദ്വൈതജ്ഞാനം. ആരും അത് ദോഷമില്ലാതെ ഇത്രയേ ഉള്ളൂ. Mm.